മിഴിമല സരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാന്മിഴിമല സരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി കസ്തൂരി മാന്മിഴിമല ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ഓമേനിയാകെ പൊൻകിരണം ഓവായ് വീരിയുന്ന ആത്മഹർഷം നീ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരുന്നതേ നിമിഷം കസ്തൂരി മാന്മിഴിമല ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആഗന്ധർവ സ്വരമാധുരി താരാഗണങ്ങൾ നിൻ ഭൂമിയിൽ സായാഹ്ന മേഘം നിൻ കവിളിൽ താരാഗണങ്ങൾ നിൻ ഭൂമിയിൽ ചുണ്ടിലേ മന്ദസ്മിതം കസ്തൂരി മാന്മിഴിമല ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാന്മിഴിമല ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു ലാലാ ലാ